എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം, വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടും ജീവിതം. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു ശാപം തേറിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. പൂർവപാപത്തിൻ ശാപം തേറിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമായി, പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കരുണ സ്നേഹവും കരുണയും ഒഴുക്കണേ നാഥ, എഴുന്നള്ളിടുവാൻ മടിച്ചിടല്ലേ ദൈവമേ. സ്നേഹവും കരുണയും ഒഴുക്കണേ നാഥ, പത്തിരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാ, വീണ്ടുമെന്നെ വഹിക്കണേ നിൻ വിരിച്ച ചിറകുകളിൽ. எண்ணமேறும் பாவத்தால் பாரமேறும் ஜீவிதம் எண்ணவத்திய விளக்கூமாய் நீங்கிடுந்த ஜீவிதம் வீணுடங்கமண் பாத்திரமானு ஞான் நாத வீண்டும் ஒரு ஜனனம் நல்கிடேணமே நாதா எண்ணமேறும் பாபத்தால் பாரமேறும் ஜீவிதம் எண்ணவற்றிய விளக்கூமாய் நீங்கிடும் ஜீவிதம் கருணதோ நளே